ഭൂധാതോ പരോക്ഷേ ലിട്ട് ഇത്യനേന ലിട്ട് വിഹിത ലസ്യ കർത്തർത്ഥകത്വം കേന സൂത്രേണ സിദ്ധ്യതി കർമ്മണി ച ഭാവേ ച കർമ്മകേഭ്യ ഇത്യനേന കർത്തർത്ഥയാത്ര ലകാരഹ വിഹിതഹ ഭൂ ഇത്യസ്മാത് ധാതുഃ പ്രത്യയഃ പരസ്ത് ഇത്യനേന വിധിനാ പരത്വേന ലിട്ട് സിദ്ധഃ തസ്യ ലിട്ടഃ പരസ്മൈപദ പ്രത്യയഃ കേന സൂത്രേണ ശേഷാത് കർത്തരി പരസ്മീതം ഇത്യനേന ആത്മനേപദനിമിത്താഭാവേ പരസ്മൈപദപ്രത്യയാഃ പരത്വേന സന്തി പരസ്മൈപദ സംജ്ഞാകേന സൂത്രേണ ലഹ പരസ്മൈപദ ഇത്യനേന പരസ്മൈപദ സംജ്ഞാ അപി സിദ്ധ്യതി തത്ര ലകാരസ്യ സ്ഥാനേ തിബാദേഹ ആദേശഃ ഭവന്തി ലകാരസ്യ സ്ഥാനേ ഇത്യേത് കേന സൂത്രേണ സിദ്ധ്യതി ലസ് ഇത്യനേന സൂത്രേണ ലസ്യ ഇതി അസ്മാഭിരുക്തം അത്ര അസ്മിൻ പുസ്തകേ നാസ്തി ലസ്യ ഇതി അനേന ലകാരസ്യ സ്ഥാനേ തിബാദേ പ്രത്യയാഃ വിധീയന്തേ തത്ര മധ്യമപുരുഷ കേന സൂത്രേണ ഭവതി യുഷ്മദ്വിപദേ സമാനാധികരണേ താനിന്യപി മധ്യമ ഇത്യനേന സൂത്രേണ മധ്യമ പുരുഷ വിധീയതേ മധ്യമപുരുഷ സംജ്ഞാ പൂർവത്തേന സൂത്രേണ സ്യാത് കേന സൂത്രേണ സ്ത്രീണി സ്ത്രീണി പ്രഥമ മധ്യമ ഉത്തമ ഇത്യനേന ഭവതി തസ്യ മധ്യപുരുഷ ത്രികസ്യ പ്രഥമ പ്രത്യയസ്യ ഏകവചന സംജ്ഞാ കേന സൂത്രേണ ഏകവചന സംജ്ഞാ ലഭ്യത്തെ അത്ര ഏകവചന പ്രത്യയ കേന സൂത്രേണ ഭവതി ദ്യഗയോർദ്ധ്യവന ഏകവന ഇത്യനേന ഏകവചന പ്രത്യയ ഭവതി ഏകവചന പ്രത്യയ അത്ര സിപ് ഭവതി ഭൂ സിപ് ഇതി സ്ഥിതേ സിപ് ഇത്യസ്യ സാർവധാതുക സംജ്ഞാകേന സൂത്രേണ ഭവതി തിങ്സിത് സർവധാതുകം ഇത്യനേന സർവധാതുക സംജ്ഞാ ഭവതി തസ്യ സർവധാതുക സംജ്ഞാ സത്വ തദപൂർവം ശപ് കേന സൂത്രേണ ഭവതി കർത്തരി ശപ് ഇത്യനേന ശപ് പ്രാപ്തോ സതി അനന്തര സൂത്രം ഭവതി ലിട്ടിച്ച ലിട് ആദേശ തിങ് ആർദ്ധതാതുക സംജ്ഞഃ അത്ര ഏവ സ്യാദിതി അത്ര അസ്മിൻ പുസ്തകേ നാസ്തി എന്തു ഏവ സ്യാദിതി വക്തവ്യം കസ്മാകാര അഭാവ അത്ര സപ്ഞാന്തരസ്യ സമുച്ചയ ഭവേത് അനേന സൂത്രേണ ആർദ്ധതാതു സപ്ഞാ വിധീയതേ അന്യസൂത്രേണ തിങ്സിൽ സർവധാതുവം ഇത്യനേന സർവധാതു സപ്ഞ അപി വിധീയതേ അത അത്ര ഏകസപ്ഞ അധികാര ബഹിർഭൂതത്വാത് സപ്ഞാദ്വയ സമാവേശകസ്യ തസ്യ പരിഹാരായ ലംഘശാകടായന സേവ ഇതി അത പൂർവസൂത്രാത് ഏവകാരസ്യ അനുവൃത്തി അത്ര ദൃശ്യത്തെ അത വൃത്തൗ ലിംഗാദേശ തിങ്ങ ആർദ്ധതാതു സജ്ഞ ഏവ സ്യാത് ഇതി ഭവതി അത്രസ്യ ആർദ്ധതാതുകത്വം സിപ് ഇത്യസ്യ അത്ര ആർദ്ധതാതുകത്വം ഏവം സിപി പരത്വേന സ്ഥിതേ പൂർവഭാവസ്യ കിം ഭവതി ദ്വിത്വം ജ്ഞാനസൂത്രേണ ലളിദ്ധാതോരനഭ്യാസസ്യ ഇത്യനേന ദ്വിത്വേ കൃതേ പൂർവഭാഗസ്യ കാ സപ്ഞാ ലഭതേ അഭ്യാസജ്ഞാനസൂത്രേണ പൂർവഭ്യാസ ഇത്യനേന അഭ്യാസ സപ്ഞായാം ഭൂ ഭൂ അത ഭൂ ഇത്യസ്യ ആഗമ ഭവതി ജ്ഞാനസൂത്രേണ ഭൂഭു ലിംഗ്ലുട്ടോ ഇത്യനേന ഉഗ് ആഗമേ കൃതേ തസ്യ ദിത്വേ ഭൂവ് ഭൂവ് സിപ്പ് ഭൂവ് ഭൂവ് ആ കേന സൂത്രേണ ഭവതി ഭൂവ് ഭൂവ് സിപ്പ് ഇത്യേവ ഭവതി പൂർവഭാഗസ്യ അഭ്യാസ സജ്ഞായാം തസ്യ തത്ര കിം ഭവതി പൂർവഭാഗസ്യ ഫലാദിശേഷ ഇത്യനേന ഭൂ ഇതി അയം അംശഃ അവശേഷ്യതേ ഭൂ ഇത്യസ്യ നിവൃത്തോ സതി ഭൂ ഇതി അവശിഷ്ടേ ഭൂ ഇതി ഭാഗസ്യ കിം ഭവതി അനന്തരം ഹർസ്വ ഇത്യനേന ഹർസ്വയ കൃതേ അനന്തരം ഹർസ്വസ്യ കിം ഭവതി ഭവതേരഹ ഇത്യനേന ഓകാരസ്യ അകാരേ കൃതേ ഭ ഭൂഭു ഇത്യത്ര ഭ ഇത്യത്ര കിം ഭവതി അഭ്യാസ ചർച്ച ഇത്യനേന ഭ ഇത്യസ്യ ജസ്തേ കൃതേ ബ ഭൂ ഭ അനന്തരസൂത്രം ഭവതി ആർദ്ധധാതുകസ്യ ഇട് വലാദേഹേ വലാദേരാർദ്ധധാതുകസ്യ ഇടാഗമസ്യ അത്ര സിപ് ഇത്യസ്യ നലദുസുസ് ധലദുസ് അ നല പമാഹ ഇത്യനേന അത്ര ആദേശഭൂതഃ കിം ഭവതി ധല് നല് അദുസുസ് ധല് ധല് ഇതി ഭവതി സിപ് ഇത്യസ്യ സ്ഥാനെ ധല് ഇത്യസ്യ ആദേശേ കൃതേ ല് ഇത്യസ്യ നിവൃത്തോ ധ വൽ പ്രത്യാഹാര അന്തർഗതത്വ അനേന സൂത്രേണ വലാദേർ ആർദ്ധദാതുകസ്യ ഇടാഗമസ്യാദിത്യനേന ഇടാഗമേ കൃതേ ടിത്വാ ആദ്യന്തോ ടകിതോ ഇത്യനേന ഇട്ടിത്യസ്യ ആദ്യവയവത്വേന കൃതേ ധ ഇത്യസ്യ പൂർവഭാഗേ ഇ ഇതി ആഗമേ കൃതേ ഇട്ട് ഇത്യത്ര ടകാരസി ഇത്യവശേഷ്യത്തെ ബ ഭൂവ് ഈ ബഭൂവിധ ഇതി സിദ്ധ്യതി. അത്ര ആർദ്ധധാതുക സംജ്ഞായാം ഇടാഗമ വിശേഷ അന്യസർവം പൂർവോദേവ ദ്വിത്വാദികം ഫലാതിശേഷ ഹ്രസ്വ ഭവതേരത ഇത്യാദി സർവം പൂർവോദേവ. സർവത്ര കർത്തയേഷു പരേഷു നലുപമാഹ ഇത്യനേന സൂത്രേണ ആദേശ സംഭവന്തി. അത്ര വിശേഷ ആർദ്ധധാതുക സംജ്ഞായാം ബലാദിത്വാ ധ ഇത്യസ്യ വൽപ്രത്യാഹാര അന്തർഗതത്വാ തസ്യ ഇടാഗമേ കൃതേ ബഭൂവിധ ഇതി ഭവതി ഇത്യയം വിശേഷ. പ്രഥമ പ്രഥമ ഓ പ്രഥമാ ദ്വിവചനമേവ കൃതം പ്രഥമാ ബഹുവചന പര്യന്തം പൂർവസ്മിൻ അധ്യയനേ അധീതം അഥവാ പൂർവസ്മിൻ സ്വാധ്യായേ അധീതം പ്രഥമാ ബഹുവചന പര്യന്തം. എന്താ ആർക്കെങ്കിലും സംശയമുണ്ടോ? റെക്കോർഡിംഗ് നോക്കണോ? അങ്ങനെ നോക്കാം. എന്റെ ഓർമ്മ എങ്ങനെയാണ്? ഇനി എന്റെ ഓർമ്മയ്ക്ക് വയസ്സായതുകൊണ്ട് വല്ല പ്രശ്നം വന്നു എന്നറിയും. പറഞ്ഞോ. ഉസ് പറഞ്ഞില്ലേ? പറഞ്ഞോ. രണ്ടു വർഷം വ്യത്യാസമൊന്നുമില്ല, എന്നാലും പറഞ്ഞോ എന്നുള്ളതാണ്. അതുസ് പറഞ്ഞു. വ്യത്യാസമൊന്നുമില്ല. അതുസ് ഉസ് ഭൂ നയിത്വം കസ്മാത് ഇതി പൂർവസ്മിൻ ദിനേ ഉക്തം. ഉപദേശേ അന്ത്യം ഇത്യേന ഉപദേശാവസ്ഥായാം ഉസ് ഇത്യസ്യ സകാരസ് ഇത്യസതി ഉ ഇത്യേവ അവശേഷ്യതേ നതു ഉസ് ഇതി. കിന്തു അത്ര കസ്മാത് ഇസ്സഞ്ജ ന ഭവതി. ദ്വിത്വം ഇതി ന ഉക്തം. ഉസ് ഇത്യസ്യ സകാരാന്തര പ്രശ്ലേഷേ കൃതേ തസ്യ ദ്വിതീയ അന്തിമ സകാരസ്യ സംയോഗാന്തസ്യ ലോപേ കൃതേ സതി ഉസ് ഇത്യത്ര സകാരസ്യ ഉപദേശ അന്തത്വ അഭാവ തസ്യ ഉസ്സഞ്ജ നാസ്തി ഇതി ഉക്തം. പൂർവം അത് ദ്വിത്വരൂപേണൈവ സ്ഥിതം. ദ്വിത്വം നോതി സകാരാന്തര പ്രശ്ലേഷ ദ്വിത്വം ന സൂത്രകാരേണൈവ സകാരാന്തര അത്ര കൃതഃ തസ്യ സംയോഗാന്തസ്യ ലോപ ഇത്യനേന ലോപഃ അപി കൃതഃ. പ്രശ്ലേഷ ഇത്യുക്തേ അത്ര സകാരാന്തരമൊക്കെ വർത്തതേ. സകാര അത്ര സകാരാന്തരമപി സൂത്രകാരേണേവ നിർദ്ദിഷ്ട അതഃ അത്ര സകാരദ്വയം വർത്തത ഇതി കൽപ്യത തസ്യ അന്തിമ സകാരസ്യ ലോപേകൃത വർത്തമാന സകാരസ്യ ഉപദേശ അന്തത്വ അഭാവാത് തസ്യ ഇസ്സഞ്ജ്ഞാ നാസ്തി ലോപോപി ന ഭവേത്. പൂർവരൂപം ആഗച്ഛതി തത്രാപി ഏകഃ ചിഹ്നഃ ലിഖ്യതേ തസ്യാപി പ്രശ്ലേഷ നാമ തദപി തസ്യ അകാരാന്തര പ്രശ്ലേഷസ്യ ദ്യോതകഃ അത്ര അകാരാന്തരം വർത്തതേ കിന്തു തസ്യ അകസവർണ ദീർഘേത്യനേന ദീർഘഃ സംഭവതി. പൂർവം ദീർഘാത് പൂർവം തത്ര അകാരാന്തരം ആസീത് ഇതാനീന്ന തസ്യ ദ്യോതനായേവ തത്ര ചിഹ്നഃ കൃതഃ. ഇദാനീം തത്ര അകാരദ്വയം നാസ്തി ദീർഘ ഏവ കിന്തു പൂർവേ ദീർഘ ഇത്യുക്തെ ഗുണഃ ഗുണ ഏവ ദീർഘ ഇതി ഉച്യതേ വാ നന്ന തത്ര പ്രശ്ലേഷം യദാ ഹ്രസ്വ അകാര ദ്വയസ്യ ദീർഘേ കൃതെ ആ ഇതി ഭവതി ഏവമേവ ദീർഘഹ്രസ്വയോ ദീർഘേ കൃതെ അപി ആ ഇതിയേവ ദീർഘ ദീർഘ ഏകേവ ഭവതി. തത്ര സന്ദേഹേ പൂർവം ഹ്രസ്വ അകാരോ വാ ദീർഘോ വാ ഇതി ദ്യോതനായ പ്രശ്ലേഷ എന നിർദ്ദിശ്യതേ. പ്രശ്ലേഷദ്വയം അസ്തി ചേത് തത്ര പൂർവം ദീർഘ ആകാരഃ ആസീത് ഇതി മന്യതേ. തസ്യ അവഗ്രഹ ഇതി നാമാപി അസ്തി വാ അവഗ്രഹ ഇത്യപി വദതി. പ്രശ്ലേഷ നിർദ്ദേശ ഇതി വദതി പ്രശ്ലേഷേണ നിർദ്ദിഷ്ട ഇതി വദതി അവഗ്രഹ ഇത്യപി വദതി കേഷുചിത് സ്ഥലേഷു. അത്ര ഭൂ ഉസ് ഇത്യത്ര ഭൂ ഇത്യസ്യ തിപ്തസ്ജി ഇത്യസ്യ സ്ഥാനേ വരസ്മ്യോതാനാണലദുസു ദലദുസ ണുപമാഹൈത്തിനേന ഉസാദിശേ കൃതേ ഭൂ ഇത്യസ്യ ലടിദ്ധാതു നനഭ്യാസസ്യേത്തിനേന ദ്വിത്വേ കൃതേ ഭൂ ഇത്യസ്യ ഉഗ് ആഗമി ഭൂ ഉഗ് ലുംഗ്ലട്ടോ ഭൂ ഇത്യനേന ഉഗി കൃതേ ലടിദ്ധാതു നനഭ്യാസേത്തിനേന ദ്വിത്വേ കൃതേ പൂർവഭാഗസ്യ പൂർവഭ്യാസ ഇത്യനേന അഭ്യാസസംജ്ഞായാം ഫലാദിശേഷ ഹർസുഹ ഭവതേരന അഹ അഭ്യാസേ ചർച്ച ഇത്യേതൈ സൂത്രൈ ഭൂ ഇത്യയം ബ ഇതി ജാതഃ ബ ഭൂ ബ ഉസ് ഇത്യത്ര അധീനഹൽപരേണ സംയുജ്യതേ ഇതി ന്യായേന ബഭൂവുസ് ഇത്യത്ര അന്തിമ സകാരസ്യ സുപ്തിംഗന്ധം പദം ഇതി പദസംജ്ഞായാം സസജുഷോരു ഋത്വേ വിസർഗേ ച ബഭൂവുഹു ഇതി സിദ്ധ്യതി. അന്തിമഷേവനെ ബഭൂവിധ ഇതി അനന്തരം ഭവതി മധ്യപുരുഷ ദിവ്യദനം ഭവതി അധുസ് പ്രഥമവർഷ ദിവ്യദനം ഭവതി അതുസ് അത്ര അധുസ് ഇതി അനയോർ ഭേദ അധുസ് ഇത്യത്ര ശേഷം സർവം പൂർവതേവ ഭൂ അധുസ് ഇതി സ്ഥിതേ ഭൂവുക് ലുങ്ലട്ടോഹോഗാഗമേ ലളിതാതുവരനഭ്യാസീതിദ്വേ പൂർവോ അഭ്യാസീതി അഭ്യാസസജ്ഞായാം പൂർവഭാഗസ്യ ഫലാദിശേഷ ഭവതേരഹ്രസ്വ ഭവതേരഹ അഭ്യാസേ ചർച്ച ഇതി ബ ഭൂ വ അധുസ് ബഭൂ അധുസ് ഇത്യത്ര ഋത്വിഭിർഗേ ച ബഭൂ അധു ഇതി ഭൂ ധ ഇതി സ്ഥിതി മന്ദിവശ ഭൂവിനെ സി ധസ് ധ ഇതി സ്ഥിതി പരസ്യുതാനാം നാലദുസ് ധലദുസ് ആ നല് മഹായുദ്ധേന അകാരസ്യ സർവാദേശേ കൃതേ ധ ഇത്യസ്യ സ്ഥാനേ അകാരസ്യ അത്ര അകാരദ്വയകൽപ്പന അനേകാൽത്വാ പൂർവ അധ്യയന ഉക്തം ധകാരസ്യ കഥം അകാരസ്യ അകാരദ്വയം അകാര ദ്വയം അസ്തി ഇതി ഉക്തം തസ്യ അകാരദ്വയസ്യ അനേകാലത്വാത് അനേകാൽസ്യ സർവസ്യ ഇത്യനേന ധ ഇത്യസ്യ അകാരസ്യ സർവാദേശത്വേന കൃതേ ഭൂ ആ ഇത്യത്ര ഭൂലുങ്ങുലുങ്ങുട്ടോരാചിത്യനേന ഉഗാഗമേ ലളിതാധുവനഭ്യാസേന ദ്വിത്വേ പൂർവ അഭ്യാസ അഭ്യാസസജ്ഞായാം സർവസ്യ ഹലാദിശേഷ ഇത്യനേന വുക് ഇത്യസ്യ നിവർത്തോ സതി ഭൂ ഇത്യത്ര ഹ്രസ്വേ കൃതേ ഭവതേരഹ ഇതി അകാരേ കൃതേ അഭ്യാസേ ചർച്ച ഇത്യനേന ജസ്ത്വേ കൃതേ ബ ഭൂവ് ധ ഇത്യത്ര ആദേശ രൂപേണ സ്ഥിതസ്യ അകാരസ്യ അധീനഹൻ പറയണ സംയുജ്യതേ ഇത്യനേന ന്യായേന സംയോജനേ കൃതേ ബഭൂവ ഇതി സിദ്ധ്യതി അനന്തരം ഭവതി ഭൂ മിപ്പിതി ഭൂ മിപ്പിതി അത്ര ഭൂ മിപ് ഉത്തമുഷ ഏകവചനേ മിപ് ഇതി സ്ഥിതേ മിപ് ഇത്യസ്യ സർവധാതുക സംജ്ഞായാം സർവധാതുക പരത്വേ അപി അത്ര കർത്തരി ശപ് ഇതി ന ഭവതി കസ്മാത് അത്ര മിപ് ഇത്യസ്യ സ്ഥാനെ പരസ്മയദാനാം നാലാദശു ലിംഗാദേശ ലട്ട് ചൈത്യനേന സിപ് ഇത്യസ്യ മിപ് ഇത്യസ്യ അർദ്ധസഞ്ജ്ഞാ ലഭ്യതേ കിന്തു നല് ഇത്യസ്യ അർദ്ധസഞ്ജ്ഞാ കഥം മിപ് ഇത്യസ്യ സർവധാതുക അസ്തി കില കസ്മാത് സ്ഥാനിവത്വാത് അത്ര മിപ് ഇത്യസ്യ സാർവധാതുക സ്വപ്നായാം പ്രാപ്തായാം ലിടിച്ച ഇത്യനേന ആർദ്ധസഞ്ജ്ഞായാം കൃതായാം തത്ര പുനഃ സർവധാതുക സഞ്ജ്ഞ നാസ്തി ഏവ സ്യാദിത്യുക്തത്വ തസ്ഥാനേ കൃതഃ ആദേശക ഭവതി നാലിരി തസ്യാഭി സ്ഥാനിവത്വേന ആർദ്ധധാതു സംജ്ഞ ഏവ അതഹത്ര കർത്തരിശപ്പ് ന ഭവതി ഇന്ദു ഭൂ ഇത്യസ്യ ഭൂവു ലുങ് ലട്ടോ ഹോ ഇത്യനേന ഉഗി ആഗമേ കൃതേ തസ്യ ലിഡിദ്ധാതോരനഭ്യാസസി ഇത്യനേന ദ്വിതീയ കൃതേ പൂർവഭാഗസ്യ അഭ്യാസ സംജ്ഞായാം ഫലാദിശേഷ ഇത്യനേന ഭൂ ഇതി അവശിഷ്യതേ തസ്യ ഭൂ ഇത്യസ്യ ഉകാരസ്യ ഹ്രസ്വഃ ഹ്രസ്വ ഇത്യനേന ഹ്രസ്വ കൃതേ ഭവതേരഹ ഇത്യനേന തസ്യ അകാരേ കൃതേ അഭ്യാസേ ചർച്ച ഇത്യനേന ജസ്യ കൃതേ ബ ഭൂവ് അ ഇതി ഭവതി അത്ര നല്ലിത്യസ്യ നിത്യ അപി അച്ചോ ഞണുതി ഇത്യനേന പൂർവഭാഗസ്യ വൃദ്ധിർന ഭവതി കസ്മാത് ഇതി പൂർവസ്മിൻ ദിനേ ഉക്തം കസ്മാത് കസ്യ നിത്യത്വാത് കോർത്ത കൃതാകൃതപ്രസംഗി യോ വിധി സന്നിത്യേ അത കൃതാകൃതപ്രസംഗത്വാദ് ഉഗ് ഇത്യസ്യ നിത്യത്വം ഏവം ഉഗി കൃതേ അചോ ഞണുതി ഇത്യനേന വിടുദ്ധി ന ഭവതി ഏവം ബഭൂവ ശേഷം സർവം പൂർവതേവ പുരസ്മിൻ ദിനേ ഉക്ത പ്രക്രിയ ഏവ സർവത്ര ഭവതി അത്ര വിശേഷരൂപേണ വലാദി ആർദ്രദാതികേഷു ഇടുവിധിയതേ അന്നി സർവം പൂർവത്തെ അത്ര ഉത്തമപുരുഷ ദിവജനേ വസ് ഇത്യസ്യ സ്ഥാനേ പരസ്മതാനാം നലാദുസ് ധലദുസ നല് മമാഹ ഇത്യനേന വ ഇതി ആദേശേ കൃതേ ഭൂ വാത്ര ഭൂവുക് ലുങ് ലുട്ടോ ഇത്യനേന ഉഗേ കൃതേ ദ്വിത്വേ അഭ്യാസകാര്യേ ഭൂ അനന്തരം ഭവതി പ്രത്യേഹ വ ഇത്യത്ര ലുട്ടിച്ച ഇത്യനേന ഇടാഗമേ അയം ആഗമഃ വ ഇത്യസ്യ പൂർവത്വേന കൃതേ ബി ബഭൂവ ഈ വ ബഭൂപി വ വി വ വ ഈ വ ബഭൂവി വ ഇതി അത്ര വ ഇതി ഭവതി വ ഇതി ആദേശാത് പൂർവം പ്രത്യേഹ വസ്ഥാനേ അത്ര വാ ഇതി കൃത അത അത്ര വിസർഗ നാസ്തി വാദേശസ്യ പ്രയോജനം ഏവമേവ വസ് ഇതി സ്ഥിതേ തസ്യ സകാരസ്യ വിസർഗേ സതി വഹ ഇതി ഭവേത് കിന്തു അത്ര വിസർഗരഹിത വ ഇത്യേവ ഭവതി അതഃ ആദേശസ്യ പ്രയോജനം ഏവം സിദ്ധ്യതി ബഭൂവിവ ഏവമേവ ബഭൂവിമ ഇത്യത്രാപി ഭൂ അത്ര ലിട് കേന സൂത്രേണ ലിട് ഭവതി പരോക്ഷേ ലട്ട് ഇത്യനേന ലട്ടീകൃതേ ലട്ടിത്യസ്യ സ്ഥാനേ മസ് ഇതി പ്രത്യേഹ കേന സൂത്രേണ ഭവതി മസ് ഇതി കേന സൂത്രേണ മസ് ഇതി ഭവതി ലസ്യ ഇതി അനേന സ്ഥാനീ നിർദ്ദിഷ്ട മസ് ഇതി ആദേശ കേന സൂത്രേണ ഭവതി തിപ്തസ്ജി ശേഷം ഇത്യനേന സൂത്രേണ സർവേഷാം പ്രത്യയാനാം പ്രതുസതി അത്ര പരസ്മീപദ പ്രത്യയാ ഏവ ഭവന്തി കേന സൂത്രേണ ശേഷാത് കർത്തരി പരസ്മീപദം ഇതി ഉക്തത്വാത് പരസ്മീപദ പ്രത്യയാനാം പ്രതുസതി അത്ര ബഹുവചന പ്രത്യയ കേന സൂത്രേണ ഭവതി ബഹുഷു ബഹുവചന ഇത്യനേന ബഹുവചന പ്രത്യയ ഭവതി അതഃ അത്ര ഭോ ഇത്യസ്മാൻ പരത്വേന മസ് ഇതി ജാതഃ തസ്യ സ്ഥാനേ പരസ്മയോദാനാം നലദുസു ധലദുസ നല പമാഹ ഇത്യനേന മാ ഇതി കൃതേ ഭൂ ഇത്യസ്യ ഭൂട്ടോരചീത്യനേന ഉഗാഗമേ കൃതേ ലളിദ്ധാതുരനഭ്യാസസ്യ ഇത്യനേന ദ്വിത്വേ കൃതേ സതി ഉടഭാഗസ്യ അഭ്യാസകാര്യേ ഹലാദിശേഷേ ച ഭൂവ് ഇതി സ്ഥിതേ പരസ്യ മാ ഇത്യസ്യ ലിട്ട് ച ഇത്യനേന ർദ്ധദാതുകസേട്ടുവലാദേ അദ്യന്തോട്ടകിതോ ഇത്യനേന പുറത്വേന ഈ ഇതി സ്ഥിതേ ബഭൂവ് ഈ മ ബഭൂവി മ ഇതി സിദ്ധ്യതി കോവി സംശയ അവശിഷ്യത്തെ ചേത് ഇദാനീമേവ പൃച്ഛേതാം സംസ്കൃത ഭാഷായാം. മസ് ഇത്യസ്യ സ്ഥാനേ മാ ഇതി ആദേശം വിനാപി മസ് ഇത്യസ്മിൻ സകാരസ്യ ഉപദേശേ അന്ത്യം ഹലി സ്യാത് ഇത്യനേന ലോപീകൃതേ സതി വ ഏവ അവശിഷ്യത്തെ ഖലു എവം സതി ഭവാമി ഭവാവഹ ഭവാമഹ ഇതി കഥം സിദ്ധ്യതി. അന്യത്ര വസ് മസ് ഇത്യത്ര സകാരസ്യ രുത്തേ വിസർഗേ കൃതേ വഹമഹ ഇതി ഭവതി തസ്യ ലോപേ കൃതേ കഥം വഹമഹ ഇതി സിദ്ധ്യതി. സകാരസ്യത്വം നാസ്തി പുനഃ പ്രശ്ന. ഇനി ഇത് മലയാളത്തിൽ പറയണോ? അങ്ങനെ പറയണമെന്നോ? പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം പറയണം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മതിയല്ലോ. അങ്ങനെ മലയാളത്തിൽ കൂടെ പറയണം, പറയാം. പറയുന്നതിന് എനിക്കൊരു പ്രയാസം. ഭൂ എന്നാണ് ധാതു, പരത്തിൽ ഒന്ന് പറഞ്ഞാലെല്ലാം മനസ്സിലാക്കാം. ലട്ട് വരുന്നു, ഭൂ ലിട്ടെന്നിരിക്കുന്നു. ലിട്ടിന്റെ സ്ഥാനത്ത് ആദ്യം പരസ്മയുത പ്രത്യയമായ മസ് വരുന്നു. ഭൂ മസ് എന്നിരിക്കുന്നു. ഭൂ മസ് എന്നിരിക്കുമ്പോൾ ഇവിടെ മസിന്റെ സ്ഥാനത്ത് പരസ്യമതാനമാഹ പ്രകാരം മാ വരുന്നു. ഭൂ മാ എന്നിരിക്കുന്നു. ഭൂ എങ്ങോട്ടോ പ്രകാരം ഭൂവിന് ഉഗാഗമം വന്നു. ഭൂവ് മാ എന്നിരിക്കുന്നു. അതിന് ലിഡിദ്ധാതുവിന്റെ അഭ്യാസസ്യ പ്രകാരം ദിത്വം വന്നു. ഭൂവ് ഭൂവ് എന്ന് വന്നു. എന്റെ പൂർവ്വഭാഗത്തിന് പൂർവ്വ അഭ്യാസ പ്രകാരം അഭ്യാസജ്ഞ വന്നു. അതില് ഫലാതിശേഷത എന്നുള്ള സൂത്രം വന്നപ്പോ വകാരൻ ലോപിച്ചു പോയി. ശേഷിക്കുന്ന ഭൂ ഭൂവ് മാ എന്നിരിക്കുന്നു. പൂർവ്വഭാഗത്തിന് കർസ്വ എന്നുള്ള സൂത്രപ്രകാരം ഭൂവിന്റെ ഉകാരത്തിന് കർസ്വം വന്ന് ഭൂ എന്നായി. അതിന് ഭവതേ രഹ എന്നുള്ള സൂത്രപ്രകാരം ഉകാരത്തിന് അകാരം വന്ന് ഭ എന്നായി. അഭ്യാസേ ചർച്ച എന്നുള്ള സൂത്രപ്രകാരം ഭാക്കി ജസ്തും വന്നിട്ട് ഭ എന്നായി. ഭ ഭൂവ് മ എന്നിരിക്കുന്നു. ലിട്ടിച്ച എന്നുള്ള സൂത്രപ്രകാരം അവിടെ മസ്സിന് ആർദ്രതാതു സംജ്ഞ വിധിച്ചു. ആ അതിന്റെ സ്ഥാനത്ത് ആദേശമായി വന്ന മാക്കും സ്ഥാനുവത്വന അർദ്ധദാതുക സംജ്ഞയുണ്ട്. അതുകൊണ്ട് അർദ്ധദാതുക സീട്ട് വലാദേഹേ എന്നുള്ള സൂത്രപ്രകാരം ആ മാക്ക് ഇട്ട് വരുന്നു. ആദ്യം തൊട്ടകിതു എന്നുള്ള സൂത്രപ്രകാരം ആ മായുടെ പൂർവത്തില് ഈ വരുന്നു. വന്നുവരുന്നു ബഭൂവ് ഈ മാ കഴിഞ്ഞോ? കേട്ടില്ല. അത് പിന്നെ സാധാരണ കാര്യം. അത് എവിടെ വേണം പറയാം. ഹല്ലിരുന്നാൽ അടുത്ത് ഒരു സ്വരം ഇരുന്നു കഴിഞ്ഞാൽ ഹല്ലിനോട് സ്വരത്തെ ചേർക്കണം, അത്രയേ ഉള്ളൂ. വിശേഷിച്ചൊന്നും കഴിഞ്ഞല്ലോ. ഇവിടെ ഭവ ചീ എന്നിരിക്കുമ്പോ എപ്പോ ഇവിടെയോ? പിന്നെ അങ്ങനെ അവിടെ എന്ത് പറഞ്ഞു? ജോ അന്ത വന്നില്ലേ? ഭവജീന്നിരിക്കുന്നു. അവനെന്ത് വന്നു? അന്ത വന്നു. അപ്പൊ അകാരമായി. അപ്പോ അകാരം വരുമ്പോഴത്തേക്ക് എന്ത് വന്നു? ആയുടെ പരത്തിലായിരിക്കുന്നു. സ്ഥാനികത്വേന എങ്ങനെ എന്ത് വരണം? സ്ഥാനികത്വേന അതെങ്ങനെ വരും? സ്ഥാനികത്വേന വരുന്നത് എന്താണ്? സ്ഥാനിയുടെ ധർമ്മങ്ങൾ ആദേശത്തിൽ വരുന്നു. അല്ല, സ്ഥാനികത്തിന് ജീവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദേശം വിധിച്ചിട്ട് എന്താ കാര്യം? ജീയുടെ സ്ഥാനത്ത് അന്ത വരുന്നതിന് മുമ്പ്, ജീയുടെ സ്ഥാനത്ത് അന്ത വരുന്നതിന് മുമ്പ് അതോ തീർവോ? കാരണം ജോ അന്താന്ന് ജാക്ക് അന്ത വിധിച്ചിരിക്കുകയാണ്. അപ്പൊ അത് വിശേഷ സൂത്രമല്ലേ? അപ്പൊ ഏത് വരും? അതോ ദീർഘോ എനിക്ക് പ്രവർത്തിക്കാൻ വേറെ സ്ഥലമുണ്ട്. ജോ അന്താന്ന് പറയുന്ന സൂത്രത്തിന് ഈ ഒരു സ്ഥലമല്ല, വേറെ എവിടെയെങ്കിലും പ്രവർത്തിക്കാനുണ്ടോ? അപ്പൊ ആദ്യം ഏത് വരും? ജോ അന്തല്ലേ വരത്തുള്ളൂ. വിശേഷ സൂത്രം അതേ വരത്തുള്ളൂ. അതിന് പ്രവർത്തിക്കാൻ വേറെ സ്ഥലമില്ലല്ലോ. നിരവകാശ വിധിരപവാധ ഇത് തന്നെ വരും. അപവാദമായതുകൊണ്ട് അതേ വരത്തും, മറ്റതിന് വരാൻ പറ്റത്തില്ല. ദീർഘം അത് വരാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട്? അപവാദമല്ലേ ആദ്യം പ്രവർത്തിക്കൂ. ജോ അന്താന്ന് പറയുന്ന ജിയെ പ്രത്യേകിച്ച് നിർദ്ദേശിച്ചിട്ടാണ് അന്താദേശം വിധിക്കുന്നത്. അതോ ദീർഘഞ്ഞി എന്ന് പറയുന്ന എഞ്ഞാദി എവിടെയുണ്ടോ അവിടെയെല്ലാം ദീർഘം വിധിക്കുന്നു. രണ്ട് സൂത്രം ഒരിടത്ത് പ്രാപ്തമാകുമ്പോൾ അപവാദം ഇതിനെ വരാൻ പറ്റൂ, മറ്റേന് വരാൻ പറ്റില്ല. അതിനെ ബാധിച്ചിട്ടെന്ത് വരും? ഇവരം അപവാദ സൂത്രമല്ലേ ആദ്യം പ്രവർത്തിക്കാത്തത്. അത് വന്നു കഴിഞ്ഞാൽ പരത്തിൽ അകാരാദിയില്ല, വീണ്ടും അവിടെ ജി ഇരിക്കുന്നതായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആദേശം വിധിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ആദേശമില്ലാതെ, ആദേശത്തിന് പ്രയോജനമില്ലാതെ വരത്തില്ലേ. അപ്പൊ പിന്നെ പരത്തിലിരിക്കുന്ന അന്താന്നിടത്ത് അകാരാദി തന്നെയാണ്, പൂർവ്വത്തിൽ അകാരം ഇരിക്കുന്നു. അപ്പോൾ അതോണെ പരരൂപം വരും, അവിടെ വരാൻ പറ്റത്തില്ല. അതോ ദീർഘം വരാൻ പറ്റത്തില്ല. സ്ഥാനികത്വത്തെ സംബന്ധിച്ച് ഒരുപാട് നിയമങ്ങളുണ്ട്. സ്ഥാനികത്വം വിധിക്കുന്നതുണ്ട്, സ്ഥാനികത്വം നിഷേധിക്കുന്നതുണ്ട്, സ്ഥാനികത്വം തന്നെ പലതരത്തിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. സ്ഥാനികത്വം തന്നെ അജപരസ്മിൻപൂർവ്വവിധവും അസൂത്രം പഠിച്ച ഇല്ല, അങ്ങനെ വേറെ തരത്തിൽ സ്ഥാനികത്വമുണ്ട്. പിന്നെ സ്ഥാനികതാദേശോ അനൽവിധവും, അതിൽ അനൽവിധി നമ്മൾ പഠിച്ചിട്ടില്ല. സ്ഥാനികതാദേശ ആ ഭാഗം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അനൽവിധി എന്ന് പറയുന്ന ഭാഗം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ സ്ഥാനികത്വത്തെ സംബന്ധിച്ച് തന്നെ പിന്നെ അതിന് നിഷേധിക്കുന്ന എന്താ ധ്രുവേന വരെ ഏതോ സൂത്രം പഠിച്ചിട്ടുണ്ട്, അത് നിഷേധിക്കുന്ന സൂത്രമാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് സ്ഥാനികത്വത്തെ സംബന്ധിച്ച്. ദീർഘം വരില്ലല്ലോ, അതെങ്ങനെ വരും? അപതാന്താ അതേ, അതൊന്നും പൂർവ്വത്തിൽ എന്തിരിക്കണം? പ്രസവം ഇരിക്കണം. പരത്തിൽ എന്തിരിക്കണം? ഗുണം ഇരിക്കണം. അപ്പൊ ഗുണസംജ്ഞനുള്ളത് ദീർഘത്തിനുണ്ടോ? പരത്തിലിരിക്കുന്നത് അപതാന്താ അതോ ഗുണേ, ഗുണം പരത്തിയിരിക്കണം. അന്തയുടെ ആകർഷകാരം പരത്തിയിരിക്കുന്നു. അപ്പോ എന്തുവരും? പരരൂപം ഏകാദശമായിട്ടുള്ളു. ഇവിടെ അങ്ങനെയായിരിക്കുന്നു. ഭവ അന്തി, പരത്തിൽ ഹർസ്വകാരം ഇരിക്കുന്നു, പുറത്തിൽ അകാരം ഇരിക്കുന്നു, പരരൂപം വന്നു, ഭവന്തി എന്ന് വന്നു. ഇവിടെ എന്താ പ്രശ്നം? ദീർഘം എങ്ങനെ, ഏതിന് ദീർഘം വരുമ്പോ അതെങ്ങനെ ദീർഘം എങ്ങനെ വരും? അല്ല, ദീർഘം പരത്തിലിരുന്ന് കഴിഞ്ഞാൽ അതോ ഗുണ പ്രവർത്തിക്കില്ലല്ലോ, അവസവണ ദീർഘം വരത്തുള്ളൂ. പരരൂപം എന്ന് പറയുമ്പോൾ ഏകാദേശമായി വരും. രണ്ടിന്റെയും കൂടെ സ്ഥാനത്താണ് ഏകാദേശം എന്ന് പറയുമ്പോൾ, ഒന്നിനല്ല വരുന്നു. ഏകാദേശത്തിന് സ്ഥാനി എത്രയായിരിക്കും? രണ്ട്. പൂർവ്വത്തിനല്ല വരുന്നു, രണ്ട് സ്ഥാനീയക്കും കൂടി ഒരാദേശം വരും. അപ്പോ അത് പൂർവ്വത്തിനാണോ പരത്തിനാണോ എന്ന് ചോദിച്ചാൽ രണ്ടിനും കൂടെ വരുന്നു. പൂർവ്വത്തിനോ പരത്തിനോ അല്ല, രണ്ടിനും കൂടെ വരുന്നു. രണ്ടിനും കൂടെ സ്ഥാനത്ത് ഏകഹ പൂർവ്വ പരയോഹോ എന്നുള്ള അധികാരത്തിലാണ് അത് വരുന്നത്. ഏകഹ ആദേശ പൂർവ്വ പരയോഹോ പൂർവപരസ്ഥാനേ എന്നാണ്. അപ്പോൾ പൂർവപരങ്ങളുടെ സ്ഥാനത്താ വരുന്നു. പിന്നെന്താ പ്രശ്നം? ചോയ്ക്ക് അന്താദേശം വന്നു, ഭവ അന്താന്നിരിക്കുന്നു. അവിടെ പദാന്തമല്ല, പദാന്തമാണെങ്കിൽ എന്തോന്നിനെ അകസവനെ തീർക്കും. ഇത് പദാന്തമല്ല, അതുകൊണ്ട് അതോണെ പരരൂപം വരും. ആ ഭാഗം ക്ലിയറാണ്. ഇനി എന്താ പ്രശ്നം അവിടെ? ദീർഘം എങ്ങനെ വരും? ദീർഘം വന്നാൽ എന്ന് പറഞ്ഞാൽ ദീർഘം എങ്ങനെ വരും എന്ന് പറയണ്ടേ? ഏത് സൂത്രപ്രകാരം ദീർഘം വരും? ഭവ അന്തി എന്നിരിക്കുന്നു. അവിടെ എങ്ങനെ ദീർഘം വരുന്നു? വരേണ്ട അകസ്വർണ ദീർഘ, അത് പദാന്തത്തിലേ വരത്തുള്ളൂ, ഇവിടെ വരത്തില്ല. അതോ ദീർഘോ, അത് വരത്തില്ലല്ലോ, അതിന്റെ അപവാദമല്ലേ ജോ അന്ത. പിന്നെ അത് വരില്ലല്ലോ, വരാത്ത സൂത്രപ്രകാരം വന്നാലും എന്നിങ്ങനെ പറയാൻ പറ്റും. ആ സൂത്രത്തിന്റെ പ്രാപ്തി വേണമെങ്കിൽ പറയാം ജി എന്നിരിക്കുമ്പോ, പക്ഷെ അത് വരുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ അപവാദമാണ് ജോ അന്ത. പിന്നെ നോക്കണം പരമാണോ എന്ന് നോക്കണം. പരസൂത്രമാണ്, പക്ഷെ അപവാദമാണ്. അപവാദം എന്ന് പറയുന്നത് പരത്തേക്കാൾ പര നിത്യ അന്തരംഗം. പിന്നെ ഇനി അന്തരംഗം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് നോക്കണം. അത് നമ്മൾ തൊട്ടിട്ടില്ല. അന്തരംഗം, അന്തരംഗത്തിന് പല അല്ല, അത് നോക്കണമെന്ന് പറയുകയാണ്. പര നിത്യ അന്തരംഗം അതിനേക്കാൾ അപവാദം. അപ്പൊ പരത്തേക്കാൾ ബലമാണ് അന്തരംഗം, അത് നോക്കണം. പിന്നെ അതിനേക്കാൾ ബലമാണ് പിന്നെ നിത്യം, അത് നോക്കണം. നിത്യമാണോ നോക്കണം. അപ്പൊ പരം വന്നു കഴിഞ്ഞാൽ പിന്നെ നിത്യമാണോ അന്തരംഗമാണോ അപവാദമാണോ എല്ലാം നോക്കാം. അപ്പൊ അതെല്ലാം നോക്കുമ്പോൾ അപവാദമാണ് ഏറ്റവും ബലമുള്ളത്. ഇവിടെ അത് സംഭവിച്ചു. പിന്നെ ദീർഘം വന്നാലും ദീർഘം വരാത്തിടത്ത് എങ്ങനെ പറയാൻ പറ്റും? ദീർഘം വന്നാലും എന്നെങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയും? പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ രൂപം എന്താണ്? ഭവന്തി. അതിനെ നശിപ്പിക്കാൻ നോക്കരുത്, നമുക്ക് അത് തന്നെ കിട്ടണം. സൂത്രങ്ങൾ എന്ന് പറയുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ നശിപ്പിക്കാമെന്ന് സൂത്രങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ ശരിയാവും. അത് കിട്ടിയേ പറ്റൂ. അപ്പൊ അത് കിട്ടാനുള്ള വഴികൾ ചിന്തിക്കുക. അല്ല, ആ ചിന്തിക്കുന്ന നല്ലതാ, വേറെ സൂത്രങ്ങൾ വരുമോ എന്നുള്ള. പക്ഷെ ഇതിന്റെ നിയമങ്ങളെന്ന് പറയുന്നത് എന്താണ്? അറേബ്യൻ കടൽ പോലെ കിടക്കുക. ഏത് വിധികളും അപവാദങ്ങളും പരിഭാഷകളും എല്ലാം നൂറ് നൂറാണ്. അതൊക്കെ മനുഷ്യന്റെ ബുദ്ധിയിൽ ഓർമ്മിച്ചു വയ്ക്കാൻ തന്നെ പ്രയാസമാണ്. അതുകൊണ്ട് രൂപം എങ്ങനെയാണോ എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്ന വഴി നോക്കുക. അല്ല, മറിച്ച് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെ പോകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എത്രയോ വിധികൾ, എത്രയോ അപവാദങ്ങൾ, എത്രയോ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടാവും. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം കാണാൻ കിടക്കും. അതെ, അടുത്ത് വരുന്നത് എന്താണ്? ബഹുവിമ. ആ, അപ്പൊ ഇതിന്റെ എല്ലാം കഴിഞ്ഞല്ലോ. ശരി.